ഭാവി എന്തായിരിക്കും? വയലൻസിന് എതിരാകുന്നു. അതുകൊണ്ടല്ല പഴയകാലത്തെ ഹിംസ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമേ ബാധിക്കൂ, ഒരു ചെറിയ വിഭാഗത്തെ. കാരണം ജനങ്ങൾ പരസ്പരം കണക്ട് ചെയ്യാതെ ആണ് ജീവിക്കുന്നത്. പണ്ട് നമ്മുടെ വർക്കല രാജാവും കൊല്ലൻ രാജാവും കൂടെ യുദ്ധം ചെയ്താതെ ഇവരെ മാത്രമേ ബാധിക്കത്തുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ റഷ്യൻ യുക്രൈൻ വാർ വന്നു, യൂറോപ്പ് മുഴുവൻ പ്രശ്നങ്ങളാണ്. അവിടെ തണുപ്പ് കാലത്ത് അവർക്ക് ഗ്യാസില്ല, അവർക്ക് ചൂടാക്കാൻ പറ്റുന്നില്ല. മൊത്തം എല്ലായിടത്തെയും ജി ഡി പി താഴോട്ട് പോയി. യുദ്ധം നടക്കുന്നത് റഷ്യയിലുമല്ല, യുക്രൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്താണ്. അപ്പോൾ ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വയലൻസ് ഇന്ന് എല്ലാവരും അതിനെതിരാണ്. പക്ഷേ ഈ ഭ്രാന്തന്മാരും എല്ലാ കാലത്തും ഉണ്ട്. പുട്ടിൻ എന്ന് പറയുന്ന ഒരു ഭ്രാന്തനാണ്, യുദ്ധഭ്രാന്തനാണ്. അയാൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയാണ് യുക്രൈൻ, അവരെ മണ്ണിലാണ് യുദ്ധം. അപ്പോൾ ആർക്കും അത് നിയന്ത്രിക്കാനോ ഇല്ലാതാക്കാനോ പറ്റുന്നില്ല. പിന്നെ ലോകം മുഴുവൻ ശ്രമിക്കുന്ന എന്തിനാണ്? അത് വ്യാപിക്കാതിരിക്കാൻ. അത് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ഈ ഇവർ ഈ ഗീതയിലൊക്കെ പറയുന്ന ഈ യുദ്ധത്തിൻ്റെയൊക്കെ പ്രോത്സാഹനം എന്ന് പറയുന്നത് പിന്നെന്താ പറയുന്നത്, ബാർബേറിയനിസം. അധികം ഇതിനകത്തൊന്നുമില്ല. എന്താണ് ഇവിടെ യുദ്ധത്തെ കുറിച്ച്? തസ്മാത്വം ഉത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വ ശത്രുൻ ഭുങ്ക്ഷുരാജ്യം സമൃദ്ധം മയേ വേദേ നിഹിത പൂർവമേവ. യുദ്ധസ്വ ജയതാസി രണേ സപത്മാൻ. ഇത് വെറും ഒരു കാടൻ ഇതാണ്. ഇന്ന് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്താണ് പറയുന്നത്? നീ ഇങ്ങനെ ഇരിക്കാതെ, വിഷമിച്ചിരിക്കാതെ എണീക്ക്. തസ്മാത്വം ഉത്തിഷ്ഠ, എന്തിനു വേണ്ടിയിട്ടാണ് എണീക്കുന്നത്? കീർത്തി കിട്ടുമെന്നാണ്. ഇന്ന് യുദ്ധം ചെയ്ത ആർക്കെങ്കിലും കീർത്തിയല്ല. കാരണം ഇപ്പൊ പുട്ടിൻ യുദ്ധം ചെയ്യുന്നു, ലോകം മുഴുവൻ അയാളെ ശപിക്കുകയാണ്. അയാളെ രാജ്യത്തിൽ കുറച്ചു പേര് അയാളെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും, പേടിച്ചിട്ടാണ്. അവിടെ ഒരു റെഫറൻഡം നടത്തിയ ജനങ്ങൾ അയാൾക്കെതിരായിരിക്കും. പക്ഷെ അയാളൊരു ഏകാധിപതി ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിലെല്ലാം അധികാരം കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാടൻ യുദ്ധം നടത്തുകയാണ്. ഇന്നത്തെ സമൂഹം അത് ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ. പക്ഷേ വയലൻസ് പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ യമനിൽ നടക്കുന്നുണ്ട് വയലൻസ്, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട്, സൊമാലിയിൽ നടക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെ പിന്നെ റിലിജിയനാണ്, ഫണ്ടമെന്റലിസ്റ്റുകളാണ്. ഈ ഹിംസയിലൂടെ മാത്രമേ നമുക്കെന്തെങ്കിലും നേടാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഈ ബാർബേറിയൻസ് ഇന്നും ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഇന്നും ഹിംസ. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം നരകമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? യശോലബസോ, യുദ്ധം ചെയ്തിട്ട് നിനക്ക് ഭയങ്കര കീർത്തി ഉണ്ടാകുമെന്നാണ്. നോബൽ പ്രൈസ് അടിക്കുന്ന പോലെ എല്ലാവരും നിന്നെ വാഴ്ത്തി, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം അർജുനന് കൊടുക്കാൻ പോവുകയാണ് യുദ്ധം ചെയ്തു കഴിഞ്ഞ എന്നാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. ഇത് എവിടുത്തെ ഭഗവാനാണോ എന്ന് എനിക്കറിയത്തില്ല. യശോലബസോ, യുദ്ധം ചെയ്തിട്ട് ആൾക്കാരൊക്കെ യുദ്ധം ചെയ്തിട്ട് ജിത്വാസ് അല്ല ബാക്കി പറയേ. ശരി പോട്ടെ, ഞാൻ വിചാരിച്ചു പറയാൻ പോവുകയാണെന്ന്, ഞാനും മറന്നുപോയി. തസ്മാത്ത് ഉത്തിഷ്ഠ യശോലബസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷുരാജ്യം സമർത്ഥം. ശത്രുക്കളെയൊക്കെ ജയിച്ചിട്ട്, ഈ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഈ ഒളിമ്പിക്സിലൊക്കെ മത്സരിക്കുന്ന പോലെ 100 മീറ്റർ ഓടി അങ്ങ് ജയിക്കുക അതുപോലെ ജയിക്കുകയല്ല. ഇവിടെ ജയിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുകയാണ്. എന്തുകൊണ്ടാണ് കൊല്ലേണ്ടി വരുന്നത്? കാരണം ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് പോയാൽ പിന്തിരിയാൻ പാടില്ല. യുദ്ധേജാപ്യ അപലായനം, ക്ഷത്രിയന്റെ ക്വാളിറ്റികളെ കുറിച്ച് പറയുന്നതാണ്. അവനൊരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് വെച്ചാൽ അവൻ്റെ അവസാനം അവിടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവൻ കൊല്ലണം. ഒന്നുകിൽ അവൻ ചാകണം, അല്ലെങ്കിൽ അവൻ കൊല്ലണം. അപ്പോൾ രണ്ടിലൊന്നും തീരുമാനിക്കേണ്ടി വന്നാൽ അവൻ മനസ്സറിഞ്ഞ് യുദ്ധം ചെയ്യും, പരമാവധി കൊല്ലാൻ നോക്കും. കൊല്ലാതെ ഒരു ജയമില്ല യുദ്ധത്തിൽ. അന്നത്തെ നിയമമാണ് ഈ 2500 വർഷം മുമ്പുള്ള കാടന്മാരുടെ നിയമമാണ് ഈ പറയുന്നത്. ഇന്നും നമ്മളിരുന്ന് പഠിക്കുന്നത് അവിടെ നമ്മൾ ആലോചിക്കണം. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ആശയങ്ങളാണിത്. നമ്മുടെ ഗതിയോട് കൊണ്ട് നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. എന്തിനാണെന്ന് ആൾക്കാർ ചോദിക്കുന്നത്, പഴയ കാര്യം എന്തിനാ ഇതൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളത് പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ജയിക്കുക, എന്നിട്ടെന്താ പറയുന്നത്, ഭുങ്ക്ഷു രാജ്യം സമൃദ്ധം. പിന്നെ നിന്നെ കിട്ടാൻ പോകുന്ന എന്താണ്, എല്ലാ സമൃദ്ധിയുമുള്ള രാജ്യമൊന്നും. നിങ്ങളെ യുക്രൈൻ്റെയൊക്കെ ഫോട്ടോ കണ്ടറിയാം, ഒരു യുദ്ധം കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ ശേഷിക്കുന്നത്. ഒരു പ്രദേശത്ത് ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് എന്താണ്, വെറും പുക. കോൺക്രീറ്റ് പോലും ഉരുകിപ്പോവും. പുകയല്ലാതെ അവിടെ പുക ഒരാഴ്ചയ്ക്ക് കാണും. യുക്രൈൻ്റെ വാർത്ത ഞാൻ വായിച്ചത്, ആ യുദ്ധം തുടങ്ങി 2 ആഴ്ചയ്ക്കകം യുക്രൈനിലെ 400 സ്ത്രീകളെ, കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ റഷ്യൻ പട്ടാളക്കാർ റേപ്പ് ചെയ്തെന്നാണ്. ഇതാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് അങ്ങോട്ട് അടിച്ച് ജയിച്ച് പിന്നെ അവിടെ എന്താ ഭുജിക്കുന്നത്. ഇവിടെ ആകെ ചേർച്ച് 12 പേരാ. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ എത്ര പേരാ ബാക്കി വന്നത്? ഇവരെല്ലാവരും കൂടെ ഇരുന്ന് രാജ്യം തിന്നു കഴിഞ്ഞാൽ എത്രയെന്നും പറഞ്ഞ് തിന്നും. എന്ത് കാടത്തരമാണ്! ഇതാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് വാഴ്ത്തുന്നത്. ഭഗവത്ഗീത യുദ്ധം ധർമ്മയുദ്ധമാണ്. നമ്മൾ ഒന്നും ആർക്കും ഒന്നും മനസ്സ് വരണ്ടേ? അവസാനം ധർമ്മപുത്രർ കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കൃഷ്ണ, എല്ലാം പോയില്ലേ, മക്കൾ പോയി, അതല്ലേ സങ്കടം. പല വകയിലായിട്ട് ഇവർക്ക് 100-400 മക്കളുണ്ടായിരുന്നു ഈ പാണ്ഡവന്മാർക്ക്. കാട്ടിലും നാട്ടിലും ഒക്കെ ആയിട്ട് പാഞ്ചാലിയിലും അല്ലാതെയും പോകുന്നിടത്ത് എല്ലാം മക്കളാണ്. കാട്ടിൽ വരെ ഉണ്ടായിരുന്നു ഡസൻ കണക്കിന്. ഒറ്റ എണ്ണം ബാക്കി വന്നില്ല. സാകല എണ്ണവും യുദ്ധത്തിൽ ചത്തുപോയി. അപ്പൊ കരയാതിരിക്കുമോ? നമ്മുടെ നാട്ടിൽ പേര് വാക്യരിടാൻ ഒരാളില്ലാന്ന്. ആകെ ശേഷിച്ചതാരാണ്? ഒരു യുത്സവം. ആ യുത്സവം എന്ന് പറയുന്നത് ഇവരുടെ അല്ല, അത് വേറെ ഒരു വളഞ്ഞ വഴിയിലുണ്ടായതാണ്. ബാക്കി മുഴുവൻ ചത്തുപോയി. അപ്പൊ പിന്നെ എങ്ങനെയാ, എന്ത് കണ്ടുകൊണ്ടാണ് പറയുന്നത് എന്നാണ്, രാജ്യ സമൃദ്ധമായ രാജ്യം സുഖാനുഭവങ്ങളും ഒക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത്? അവരാരും അനുഭവിച്ചില്ല. ഇന്നും അങ്ങനെ തന്നെ. ഏത് കാലത്തും വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞോ അത് മനുഷ്യൻ്റെ ഇന്ന് എന്ന് പറയുന്നത് അന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? അത് മനുഷ്യൻ്റെ സമാധാനത്തെ മാത്രമല്ല, അവൻ്റെ സാമ്പത്തികം വെൽത്ത് അതിനെ ബാധിക്കും ഭയങ്കരമായിട്ട്. അത് ബാധിക്കും. രാജ്യത്ത് ദാരിദ്ര്യമുണ്ടാവും, തൊഴിലില്ലായ്മയുണ്ടാവും, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിലൊരു രാജ്യത്തിൻ്റെ വികസനം, മുകളിലോട്ടുള്ള വളർച്ച, അതിന് പെട്ടെന്ന് അത് അറസ്റ്റ് ചെയ്യുകയും. ആൾക്കാരൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ കയറി അടിക്കണം, ആരെ പാകിസ്ഥാനെ അടിക്കണം, ചൈനയെ അടിക്കണം. അടിച്ചു നോക്കുമ്പോൾ അറിയാം എന്താ സംഭവിക്കുന്നതാണ്. എല്ലാം എന്താണ്, ഈ ചിന്തകളെല്ലാം വളരെ അപക്വവും അശാസ്ത്രീയവും എന്താണ്, കോമൺ സെൻസ് ഇല്ലാത്തതുമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ യുദ്ധം എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഒരു കഥയിലെ അടിസ്ഥാനത്തിലാണല്ലോ ചർച്ച ചെയ്യുന്നത്. മഹാഭാരത യുദ്ധത്തിനും അവിടെ എന്താ പരിഹരിച്ചത്? ഒന്നും പരിഹരിച്ചില്ല. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആരുടെ ഭാഗത്താണ് ധർമ്മം എന്ന് ആർക്കെങ്കിലും മനസ്സിലായ? ഇതാരുടെ ഭാഗത്തായാലും ധർമ്മം, ഇതാർക്കും മനസ്സിലായില്ല എന്താണ് ധർമ്മമെന്ന്. യുദ്ധത്തിന് മുമ്പും മനസ്സിലായില്ല, യുദ്ധം നടന്നപ്പോഴും മനസ്സിലായില്ല, യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞ ധർമ്മമാണ് എന്ന് പറഞ്ഞു. ആരുടെ ഇന്നുവരെ തീരുമാനിച്ചിട്ടില്ല ഈ മഹാഭാരത യുദ്ധത്തില് ആരുടെ പക്ഷത്താണ് ധർമ്മം. അന്നത്തെ നിയമം അനുസരിച്ച് എന്താണ് ധൃതരാഷ്ട്ര മക്കൾക്ക് കിട്ടേണ്ട രാജ്യത്തിന് എന്താണ് പവർ ഓഫ് അറ്റോണി കൊടുത്തിരുന്ന പാണ്ഡുവിന്റെ മക്കളവകാശം ഉന്നയിച്ചു. ഇന്നത്തെ നിയമം അനുസരിച്ച് എന്തായാലും കൊടുക്കാൻ പറ്റില്ല, അന്നത്തെ നിയമം അനുസരിച്ചും പറ്റത്തില്ല. പിന്നെ ഉള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗന്ദര്യ പുണക്കങ്ങളും വഴക്കും ബഹളങ്ങളും, നീ എന്നെ അറിയില്ല, നീ എന്നെ ഇത്, നീ അങ്ങനെ പറഞ്ഞല്ലേ, ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ നാട്ടുമ്പുറത്ത് ചായക്കട നടക്കുന്നത് പോലെയുള്ള ഒരു വഴക്കു അടിയിക്കുകയാണ് അത്. അത് കഴിഞ്ഞിട്ട് ധർമ്മം അധർമ്മം എന്ന് പറയുന്ന യാതൊരു സംഭവം അവിടെ ഇല്ല. എന്തായാലും അടിച്ചു. ഇന്നും അങ്ങനെ തന്നെ രണ്ടാം ലോക മഹായുദ്ധം സെക്കൻഡ് വേൾഡ് വാറൊക്കെ ഉണ്ടായ നിസ്സാര കാര്യങ്ങളിലാണ്, നിസ്സാരമായ ഒരു കാര്യത്തിലാണ് ഒരാക്ഷേപം ഒരാളിനെ വേറൊരാളെ ആക്ഷേപിച്ച് അങ്ങനെ തുടങ്ങിയാണ് എന്ത് നേരിട്ട് യുദ്ധത്തിൽ തന്നെ 1 കോടി പട്ടാളക്കാർ മരിച്ച്, 70 ലക്ഷത്തോളം ജനങ്ങൾ സിവിലിയൻസ് അവർക്ക് നാശനഷ്ടങ്ങളുണ്ട് ഒരു യുദ്ധത്തിൽ. അന്ന് അത്ര ജനങ്ങളുള്ളൂ, ഇന്നാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ 150 കോടിയായി. അപ്പോൾ ഈ യുദ്ധം ചെയ്യുക, ജയിക്കുക, രാജ്യം അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് വെറും ബാർബേറിയനിസമാണ്. ഒരു കാരണവശാലും നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഒന്നുകൂടെ പറയുന്നത് എന്താണ്, മയവേദേ നിഹതാ പൂർവമേവ, ഇവരെയൊക്കെ ഞാൻ നേരത്തെ തന്നെ കൊന്നിരിക്കുകയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ എങ്ങനെയാണ് നേരത്തെ ഇവരെയൊക്കെ കൊന്നിരിക്കുന്നത്? കൊറോണ പോലെ പോലെ വൈറസിന് വിട്ടിട്ടാണോ? അല്ല, കൊന്നുവയ്ക്കാൻ നമ്മുടെ ഈ പൂച്ചയൊക്കെ ഉണ്ടല്ലോ, എലിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പകുതി കൊന്നിട്ട് അതിൻ്റെ കുട്ടിയെ കിട്ടുകയുള്ളൂ, ബാക്കി നീ കൊന്നു എന്ന് വെച്ചാൽ അതിനൊരു ട്രെയിനിങ്ങിന്. അതുപോലെ ഭഗവാൻ ആദ്യം എന്ത് ചെയ്തു, ഇവരെ മുഴുവൻ ആദ്യം കൊന്നിട്ട് അർജുനോട് പോയിട്ട് കൊടുത്തിരിക്കുകയാണ്. ബാക്കി വരുന്ന കൊല അർജുനന്റെ ഒരു ട്രെയിനിങ്ങിന്. നിഹതാ പൂർവമേവ, ഇത് ഞാൻ ഇന്ന് ഞാൻ കൊലയെ കുറിച്ചാണ് പറയും, കൊലയുടെ സന്ദർഭം ഒന്നും പറയും. മുമ്പ് തന്നെ ഞാൻ എല്ലാത്തിനും കൊന്നു, എങ്ങനെയാണ് ഈ കൊന്നതെന്നറിയാം. അതാണ് ഏറ്റവും രസം, ഏറ്റവും വലിയ തമാശ, കോമഡി. എന്താണ് കാലോസ്മി ലോകക്ഷേ പ്രവൃത്തോ ലോകാൻ സമാഹൃത്ത മിഹ പ്രവൃത്ത. ഇത് ഏത് മണ്ഡലം ചിരിച്ച് തള്ളിക്കളയാമെന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. കാലോ അസ്മി ലോക, ഞാൻ കാലമാണ്, അതിപ്പോൾ എനിക്കും പറയാം നിങ്ങൾക്കും പറയാം ആർക്കും വേണോ പറയാം. ഈ കാലത്തിലെല്ലാം നശിക്കും, അത് ഞാനല്ലെങ്കിലും നശിക്കും. ഞാൻ കാലമാവേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ നമ്മളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ മരിക്കും, നമ്മുടെ അച്ഛൻ മരിക്കും, അമ്മ മരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാലം ദൈവമാവേണ്ട കാര്യമൊന്നുമില്ല, കാലത്തിലെല്ലാം നശിക്കുന്നതാണ്. അപ്പോൾ ഈ അവിടെ ഈ കാലത്തിന് കാലം കൊണ്ട് സംഭവിക്കുന്ന നാശങ്ങളെയൊക്കെ ഭഗവാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഞാൻ കാലമാണ്, അതുകൊണ്ട് ഇതെല്ലാം നശിക്കുന്നു. ഭഗവാൻ കാലം അല്ലെങ്കിൽ ഇതൊക്കെ നശിക്കത്തില്ല, കാലത്തിലെല്ലാം നശിച്ചേ പറ്റും. അപ്പൊ അർജുനോട് അവിടെ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം നാളെ മരിക്കേണ്ടവരാണ്, എന്തുകൊണ്ട്? കാലത്തും മരിക്കും, അതുകൊണ്ട് നീ ഇന്ന് തന്നെ തട്ടിക്കളയുക. നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളോട് പറയണം, എന്താണ് നിങ്ങളുടെ അച്ഛൻ എന്തായാലും നാളെ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നാളെ മരിക്കാൻ പോകുന്ന വെച്ചാൽ കാലമായ ഞാൻ കൊന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് തന്നെ അവരെ കഷ്ടപ്പെടുത്തേണ്ട, ഇന്ന് തന്നെ തട്ടിക്കളയാന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഈ പറയുന്നതിന് എന്താ ഒരു കോമൺ സെൻസ് ഉള്ളത്? കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും പറയുമോ? കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും കേൾക്കുമോ? ഇത് ഇതാണ് ഭയങ്കര ഗീതാ സിദ്ധാന്തമായിട്ട് ആൾക്കാർ പറയുന്നത്. കാലോസ്മി ലോകക്ഷേ പ്രവൃത്തവും ലോകാണ് സമാഹൃതവും. കാലത്തിലെല്ലാവരും മരിക്കും, പക്ഷെ അങ്ങനെ മരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മുമ്പേ കൊല്ലേണ്ട ജോലി നമുക്കില്ല, ആർക്കും ആരെയും കൊല്ലേണ്ട ജോലിയില്ല. മരിക്കുന്ന സമയത്ത് പറഞ്ഞോട്ടെ, അങ്ങനെയാണെങ്കിൽ ശരി, എന്നിട്ട് ഓരോരുത്തർ ആരെയൊക്കെയാണ് കൊല്ലേണ്ടതെന്നുള്ളത് എന്താണ്? ഈ കൊട്ടേഷൻ ടീമുകളെ പോലെയാണ്, അവർ പുള്ളിയിടും പിന്നെ 1, 2, 3 എന്നിട്ട് ഓരോരുത്തരായിട്ട് പോയി വെട്ടും. നിങ്ങൾ കാശ് കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമാണ്, കുറച്ച് പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. അതിൽ പറയണം, ഭീഷ്മഞ്ച ദ്രോണഞ്ച ജയദ്രഥഞ്ച പുള്ളിയോടെയാണ്, ഇവന്മാരെയൊക്കെയാണ് നീ കൊല്ലേണ്ടത്. എന്തുകൊണ്ട്? ഇവരെയൊക്കെ ഞാൻ പുള്ളി തൊട്ടിട്ടിരിക്കുകയാണ്, ഇതൊക്കെ പോയതാണ്, പോക്ക് കേസുകളാണ്. നിന്റെ ജോലി എന്താണ്? ഇതെന്ത് തമാശയാണ്? ലോകാൻ സമാഹരത്ത് ഇഹപ്രവർത്ത. അതുകൊണ്ട് എന്താണ് പറയുന്നു? നിഹതാപൂർവമേവ ഞാൻ ഇവരെല്ലാവരെയും നേരത്തെ തന്നെ കൊന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കി എന്താണ്? തസ്മാത്തും ഉത്തിഷ്ട യശോലഭസ് ജിത്വ ശത്രുൻ പുംക്ഷ രാജ്യം സമർത്ഥം മയവേദ നിഹിത പുറമേവ. അവിടെയാണ് കളി. ഞാൻ എല്ലാവരെയും കൊന്നിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെയാണ് ഇനി കർമ്മയോഗം വരുന്നു. എന്താണ്? നിമിത്തമാത്രം ഭവ സവ്യസാജൻ. നീ വെറും നിമിത്തമായിരുന്നാൽ മതി എന്നാണ്. എന്തുകൊണ്ട്? ഈ കൊന്നവരെ കൊല്ലുമ്പോൾ ഞാൻ അർത്ഥം, കൊന്നവരെ കൊല്ലുക എന്ന് പറയുക നിമിത്തം മാത്രമായിരുന്നാ പറ്റൂ. അതിങ്ങനെ നിമിത്തം മാത്രമായി കൊല്ലാൻ പറ്റുന്നു. അതായത് മൂപ്പിലാൻ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞു ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല, എന്നാൽ പോയി അതിനെ വലിച്ചിളക്കാം. നിമിത്തം മാത്രം, ഞാനൊന്നും ചെയ്തില്ല, എന്തായാലും മരിക്കും. അതുപോലെയാണോ ഇത്? ഇത് യുദ്ധം ചെയ്യണം കൊല്ലാൻ വേണ്ടിയിട്ട്. ഇവരെയൊക്കെ കഴുത്ത് വെട്ടണം. അപ്പൊ ഈ നിമിത്തം മാത്രം എന്ന് പറയുന്നതാണ് കർമ്മയോഗം എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് അവർ ആഘോഷിക്കും. നമ്മൾ എന്താണ് നിമിത്തം മാത്രമായിട്ട് കൊന്നു കഴിഞ്ഞാൽ എന്താണ് പാപമൊന്നുമില്ല. അത് ഈ നമ്മുടെ നാട്ടിൻപുറത്ത് പറയും പോലെയാണ്, കൊന്നാ പാപം തിന്നാ തീരും എന്ന് പറയുന്ന ഒരു യുക്തി മാത്രമേ അതിനകത്തുള്ളൂ. അത് ഈ നിമിത്തം മാത്രമാകുന്ന എങ്ങനെയാണെന്ന് വേറെടുത്ത് പറയും. മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേസ നിർമ്മമോ നിരഹങ്കാര യുദ്ധസ്സു വിഗതജ്വര. ഇതാണ് ഗീതയുടെ ഏറ്റവും മഹത്തായ സന്ദേശം. യുദ്ധസ്സു വിഗതജ്വര, ജ്വരം എന്ന് വെച്ചാൽ വേദന, പെയിൻ എന്നാണ്. അപ്പോൾ അർജുനോട് പറയുന്നു, പെയിൻ വിത്തൗട്ട് ഫൈറ്റ് വിത്തൗട്ട് പെയിൻ, ഇതാണ് ഗീതയുടെ സന്ദേശം. നീ കൊല്ലുക വേദനിക്കരുത്. ഇതാ പറയും, ആർക്ക് വേദനിക്കരുതെന്ന്? നിനക്ക് കൊല്ലുന്ന അവന് വേദനിക്കുന്നതല്ലേ നോക്കേണ്ട ബാധ്യത നിനക്കില്ല. കൊല്ലുന്ന നിനക്ക് വേദനിക്കാതെ നീ കൊല്ല. അത് ഇപ്പം നമ്മൾ ഈ കൊല്ലുന്നവൻ എങ്ങനെയാണ് വേദന വരുന്നത്? എങ്ങനെയാണ് കൊല്ലുന്നവൻ എങ്ങനെ വേദന വരും? വഴിയെ പോകുന്നവൻ്റെ കൂടെ ഉടക്കാൻ പോയാലേ രണ്ടിഞ്ഞോട്ടും കിട്ടും. അപ്പം ഏകപക്ഷീയമായിട്ട് അടി കണക്കത്തില്ല. യുദ്ധം നമ്മൾ മഹാഭാരത യുദ്ധം നോക്കിയാൽ ശരി, ഭീഷ്മരോടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അർജുനന്റെ ശരീരം അസ്ത്രം കൊണ്ട് പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടും കിട്ടും, അപ്പോൾ വേദനിക്കില്ലേ? അപ്പോൾ വേദന അനുഭവിക്കാതെ നീ എന്താണ് യുദ്ധം ചെയ്യാനാണ്? യുദ്ധസ്വം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല. ഇന്ന് ഈ സംസ്കൃതം എന്ന് അറിയാത്ത പോങ്ങന്മാർ പല വ്യാഖ്യാനങ്ങളുണ്ട്. യുദ്ധസ്വം എന്ന് പറഞ്ഞാൽ ഇന്ന് ഐസ്ക്രീം കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഒരു വ്യാഖ്യാനം. അവർക്ക് എന്ത് എഴുതാം? യുദ്ധസ്വ വിഗത ജ്വര എന്ന് വെച്ചാൽ വേദനിക്കാതെ കൊല്ലുക എന്ന് തന്നെ. ഇതാണ് കർമ്മയോഗം. ഇന്ന് അവന് കുറച്ച് അനസ്തേഷ്യ കൊടുത്തിട്ട് കൊല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. എന്താ കുഴപ്പം? ഇത് നിനക്ക് വേദനിക്കരുത്, ഇത് എന്നിട്ട് അവനെ കൊല്ലണം. ഇതെവിടെ തന്നെയായി? എന്ത് സൂത്രമായാലും യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പം മില്ലും വെച്ച് വേയുമ്പോൾ എന്ത് സൂത്രം പ്രയോഗിക്കാനാ? കൃഷ്ണസൂത്രം പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാലും ആയുധം കൊണ്ടേ കൊല്ലാൻ പറ്റൂ. അപ്പം അങ്ങനെ കൊന്നാൽ നിനക്ക് വേദനിക്കാകുമെന്ന് കഴിഞ്ഞാൽ അത് കർമ്മയോഗമാകുമെന്ന് പറയുന്നു. ഇപ്പോൾ ഗീതയിലെ ഏറ്റവും വലിയ അസംബന്ധം എന്ന് പറയുന്നത് ഈ യുദ്ധവും കർമ്മയോഗവും എന്ന് പറയുന്ന ഒരാശയം കൂടെ യോജിപ്പിച്ചാണ്. ആണിതിലെ ഏറ്റവും വലിയ അസംബന്ധം, ഏറ്റവും വലിയ കാടത്തരം ഇത് കൂട്ടിച്ചേർത്താണ്. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും യോജിക്കുന്ന കാര്യം. അപ്പം അങ്ങനെ ഒരാൾക്ക് പറ്റുമോ? ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം. ഈ അതിന് പറയുന്നു എന്താണ്, മൈ സർവാണി കർമാണി സന്യസ്യ, എല്ലാ കർമ്മങ്ങളും എന്നിലങ്ങ് അർപ്പിക്കണം. ആരല്ലേ? ഭഗവാൻ. അതെന്തിനാണ് അർപ്പിക്കുന്നതെന്ന് വെച്ചാൽ പാപം ഉണ്ടാകാതിരിക്കാനെന്ന് വേറെ സ്ഥലത്ത് പറയും. അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാകത്തില്ല. ശരി, സമ്മതിച്ചു. പാപവും പുണ്യവും ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഭഗവാൻ പറയാണ് പാപം ഉണ്ടാകത്തില്ല എന്ന്. ശരി, സമ്മതിച്ചു, പാപം ഉണ്ടാകത്തില്ല, എല്ലാം അങ്ങോട്ട് അർപ്പിക്കുക. അധ്യാത്മ ചേസ പറയുന്നു, മനസ്സ് എന്ത് ചെയ്യണം, നല്ലവണ്ണം ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, മനസ്സ് ആത്മാവിലായിരിക്കും. നിങ്ങൾ നല്ല ഒരു അടി നടത്തുമ്പോഴത്തേക്കും നമുക്ക് ആത്മാവിനും മനസ്സിനെ വെച്ചുകൊണ്ട് ആരെങ്കിലും അടിക്കാൻ പറ്റൂ? പ്രത്യേകിച്ച് ഈ അസ്ത്രമൊക്കെ അയക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മത ആവശ്യമാണ്. ഒരുതിൻ്റെ തലയിൽ കൊള്ളണമെന്ന് വെച്ചാൽ അവിടെ തന്നെ. അപ്പോൾ ഇവന് ആത്മാവിനെ ചിന്തിച്ചുകൊണ്ട് ഇത് ഈ പണി ചെയ്യാൻ പറ്റും. 18 അക്ഷോണിയാണ് നിർഭയിക്കുന്നത്. ഒന്ന് രണ്ടും പേരല്ല അടിച്ച് പിരിയാൽ. നിർമ്മമ, മമതയില്ലാതിരിക്കണം, അഹങ്കാരമില്ലാതിരിക്കണം. അഹങ്കാരമില്ലാത്ത ഒരാൾ എങ്ങനെ യുദ്ധം ചെയ്യും? ഇത് രാജ്യത്തിനോട് മമതയുള്ളതുകൊണ്ടല്ലേ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും യുദ്ധവുമായിട്ട് ചേരുന്ന കാര്യങ്ങളല്ല. പിന്നെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോയാൽ നിങ്ങൾക്കും അടി കിട്ടും. അപ്പൊ ശാരീരികമായി വരുന്ന വേദനകളെ നമുക്കൊരിക്കലും മാനസികമായി അതിജീവിക്കാൻ പറ്റത്തില്ല. എത്രയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്താലും പിന്നെ എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ചാലും ഒരു കാരണവശാലും നടക്കില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഈ മൊത്തം ആധ്യാത്മികത തന്നെ അടിസ്ഥാനപരമായൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കാരണം ഈ മനസ്സ് എന്ന് പറയുന്ന ഈ സംഗതി അത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നാണെന്നും അതിനെ നമുക്ക് പൂർണ്ണമായും ഇങ്ങനെ സമത്വത്തിലൊക്കെ നിർത്താൻ പറ്റുമെന്നും, എന്നുവെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളെയൊന്നും പരിഗണിക്കാതെ എന്നുള്ള ഒരു എന്താണ് ഈ മനുഷ്യൻ്റെ ഈ 2500 വർഷം മുമ്പുള്ള ആ അറിവ് വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. നമുക്ക് മനസ്സിൽ സമചിത്തത വരുത്താമെന്ന് പറയുന്നത് മാനസികമായ വിഷയങ്ങളിൽ മാത്രമേ പറ്റൂ. ശാരീരികമായ ഒരു വിഷയങ്ങളിലും, കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനെ ഉപയോഗിച്ച് നമുക്ക് മനസ്സിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ ഒരു പരിധിവരെ. ശാരീരികമായ ഒന്നിനെയും മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എവിടെയാണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴേ ആൾക്കാർ ഏറ്റവും വലിയ മണ്ടത്തരം ഇവർ ധരിച്ചിരുന്നത് മനസ്സിരിക്കുന്ന ഹൃദയത്തിലാണെന്നാണ്, പമ്പിലാണെന്നാണ്. ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഇവർക്ക് ബ്രെയിനിനെ കുറിച്ച് അറിയില്ലായിരുന്നു. മനസ്സ് പ്രവർത്തിക്കുന്ന ബ്രെയിനിൽ കൂടെയാണെന്ന് ഇവർക്ക് അറിവില്ലായിരുന്നു. അതാണ് നമ്മൾ മലയാളികൾ പറയുന്ന തലച്ചോറെന്ന്. ഇവർ ചെറിയതെന്തോ പഴങ്കഞ്ഞി സാധനം എന്തോണ് ഈ ഇരിക്കുന്നത്, ഇതാണ് ഈ കംപ്ലീറ്റ് കൺട്രോൾ ഇതിൻ്റെ കയ്യിലാണ്, പെയിൻ അറിയുന്ന അവിടെയാണ്, ഇങ്ങനെയുള്ള യാതൊരു നമ്മുടെ പ്രാചീനമായ ഒരു ശാസ്ത്രത്തിൽ എഴുതിയിട്ടില്ല ഈ കാര്യം. ഈ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത് എന്താണ് വേദന ഇല്ലാതെ യുദ്ധം ചെയ്യാമെന്ന് പറയും. അത് സാധിക്കുന്ന കാര്യമുണ്ട്. കാരണം വേദന എന്ന് പറയുന്ന ബ്രെയിനാണ് നമ്മളെ അറിയിക്കുന്നത്. അത് ബ്രെയിനിന്റെ ന്യൂറോൺസിന്റെ പ്രവർത്തനമാണ്. അത് നമുക്ക് മനസ്സുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സുകൊണ്ട് നമുക്ക് പരമാവധി പ്രവർത്തിക്കാമെന്നുള്ളത് നമ്മുടെ മനസ്സിലാണ്. അത് എങ്ങനെയായാലും ശരി, ഇനി മനസ്സിന് ഇവർ പറയുന്നത് പോലെ അവർ സ്വതന്ത്രമായി നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ശരി, ഇനി മനസ്സെന്ന് പറയുന്ന ബ്രെയിനിന്റെ ഫങ്ഷൻ ആണെന്ന് പറഞ്ഞാലും ശരി, മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, മനസ്സുകൊണ്ട് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? ആർക്കെങ്കിലും പരീക്ഷണത്തിന് തയ്യാറാകാമെങ്കിൽ ഞാനിപ്പോൾ പരീക്ഷിക്കാം, മനസ്സുകൊണ്ട് മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു പരീക്ഷണത്തിന് ഞാൻ ഇപ്പോൾ തയ്യാറാണ്, ഇപ്പോൾ തയ്യാറാവണം. ഉണ്ടോ ആരെങ്കിലും? ഉണ്ട്. എന്നാൽ പോയി ഒരു കുപ്പി ബ്രാൻഡി വാങ്ങിച്ചുകൊണ്ട്. അതടിക്കണം, വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് നിങ്ങളുടെ എഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ഞങ്ങളെല്ലാം അവിടെ ഇരുന്ന് നോക്കും. ജയിച്ചു കഴിഞ്ഞാൽ ഒരു കുപ്പിയൂടെ തരും, അത്ര ഇതൊന്നും കാശ് തരണ്ട. ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് മനസ്സിനെ അല്ലാതെ ബ്രെയിനിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രെയിന് നമ്മുടെ ശരീരം ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിനെ നമ്മൾ കുറച്ച് നിയന്ത്രിക്കുമ്പം അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ ശരീരത്തിൽ വരും, അത് സംഭവിക്കും. നേരിട്ട് ബ്രെയിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ മാദക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മളെ ബാധിക്കാതിരിക്കണം മനസ്സിന്. ഏതെങ്കിലും എങ്ങനെ? അതൊക്കെ മനസ്സിനെ മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മാദക വസ്തു ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പറയാണ്, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് ആരായാലും ശരി, എത്ര മിടുക്കനായാലും ശരി, അവരുടെ പൂർണ്ണമായും അവരുടെ കൺട്രോൾ, അവരുടെ മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. എന്തുകൊണ്ട്? അത് ബ്രെയിനിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. നേരിട്ട് ബ്രെയിനിലെ ന്യൂറോൺസിലാണ് അത് പ്രവർത്തിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇവിടെ ഹെൽപ്ലെസ്സാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മാനസിക ശേഷിയെ ഒന്നും പറ്റില്ല. കാരണം പിന്നെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ആ ബ്രെയിനിന്റെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ്. അപ്പോൾ വേദനയില്ല യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതും അങ്ങനെ ഒരു പരിപാടി ആർക്കും നടക്കത്തേയില്ല. യുദ്ധസ് വിഗതജ്വര എന്ന് പറയുന്നത് ഭയങ്കര ഒരു അബദ്ധമാണ്. വ്യക്തിപരമായിട്ടും അത് സാധിക്കത്തില്ല. അത് പക്ഷേ പഴയകാലത്ത് അങ്ങനെ അവരെഴുതിവെച്ചു. അങ്ങനെ എഴുതിവെച്ചു എന്ന് വെച്ചാൽ അതിന് യാതൊരു ബേസും ഇല്ല. അങ്ങനെ ഒരിക്കലും സാധിക്കുന്ന കാര്യമില്ല. പിന്നെ അത് സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ, ഇപ്പോൾ നമുക്ക് അനസ്തേഷ്യായിരുന്നു, അത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ഭാഗികമായി നിർത്തുകയാണ്. അറിയുന്നില്ല അത്. മരുന്ന് ബ്രെയിനിലാണ് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പല വികാരങ്ങളും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത് പൂർണ്ണമായും ഇത് നമ്മുടെ ബ്രെയിനിനെ ആശ്രയിച്ചായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിന്റെ സമചിത്തത നമ്മുടെ ശാരീരികമായ എന്തെങ്കിലും വിഷയങ്ങളിലോ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളിലോ ഒന്നും നമുക്കൊരിക്കലും മനസ്സുകൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ടുണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ചെറിയ ഇപ്പൊ ആരെങ്കിലും ചീത്ത വിളിച്ച് സാരമില്ല ഞാൻ ആത്മാവാണെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം കരഞ്ഞിട്ട് കണ്ണു തുടച്ച് പിന്നെ കരയാതിരിക്കുക. പെട്ടെന്നൊന്ന് കരയും, പെട്ടെന്ന് മോക കഴുകി ഫ്രഷായി, സാരമില്ല. അങ്ങനെ നാലഞ്ച് തവണ വിളി കേട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു സമാധാനമാവും. പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ വിളിച്ചാലും കുഴപ്പമില്ല, ഇത് സ്ഥിരം കേൾക്കുകയാണല്ലോ. ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ചില ആൾക്കാരുണ്ടായിരുന്നു, ചില നല്ല കുടിയന്മാർ. അവർ ഒരു കുപ്പി, രണ്ട് കുപ്പി, മൂന്ന് കുപ്പിയൊക്കെ അടിച്ചു കഴിഞ്ഞാലും അവർക്ക് ഓരോ കുലുക്കുമില്ല. അവരുടെ ബ്രെയിനും അവരുടെ നിയന്ത്രണത്തിലാണ്. അത് എന്ത് ചെയ്യും? ഇതുകൊണ്ടൊക്കെ അതിനും ഒരു ചെറിയൊരു വഴക്കം വരും, ചെയ്ത് ചെയ്ത് വരും. അതിനപ്പുറം മാനസികമായി നമുക്കങ്ങനെ എന്താണ് നമ്മുടെ ജൈവികമായ പ്രവർത്തനങ്ങൾ, അങ്ങനെ പറ്റത്തില്ല. പിന്നെ അത് സംഭവിക്കുന്നത് അങ്ങനെ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിന്റെ തകരാറായിരിക്കും. എവിടെയെങ്കിലും അങ്ങനെ ഒരു ക്ലെയിമുണ്ട്, എന്താണ് എനിക്കങ്ങനെ ചില വിശേഷമായ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ബ്രെയിനിന്റെ എന്തോ ഒരു പ്രശ്നമാണ്. ബ്രെയിനിന്റെ ഏതോ ഒരു ഭാഗത്ത് കുറച്ച് മെയിൻ്റനൻസ് ആവശ്യമുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാണ്. പക്ഷെ അത്രയും എല്ലാം മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ന്യൂറോ സയൻസ് അത്രയും വളർന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം മെയിൻ്റനൻസ് ചെയ്യാനും പറ്റത്തില്ല. കുറേയൊക്കെ ഇന്ന് മെയിൻ്റനൻസ് നടത്തുന്നുണ്ട്. ആ അതിൻ്റെ അതാണ് ഷോക്ക് അടിപ്പിക്കുക, ചെറിയ സർജറി നടത്തുക. അത് തന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ ചില ഈ എന്താണ് അവിടെ ഈ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് കുറേ ട്രാൻസ്മിറ്റേഴ്സൊക്കെ ഉണ്ട്, അതിൻ്റെ പാത്തൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം മറ്റേ ഷോക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക്. പിന്നെ അവിടെ ഈ ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന ചില കെമിക്കൽസൊക്കെ ഉണ്ട്, അതിൻ്റെ പാത്തുകൾ അതൊക്കെ ഒന്ന് ശരിയാക്കും. അപ്പോഴത്തേക്ക് കുറച്ച് സമയത്തേക്ക് അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, വീണ്ടും പഴയതുപോലെ ആവും. ആരെ ഓ ഇതിന് തട്ടിപ്പോയില്ലല്ലോ. അതങ്ങനെയല്ല, അത് വളരെ കൺട്രോൾഡായിട്ട് കൊടുക്കണത്, വളരെ ചെറിയ ആ ബ്രെയിനിന് മാത്രം. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടിക്കുന്നവരെ വായു കൂടെ, ഇപ്പൊ അങ്ങനെ വരില്ല എന്നാ പറയുന്നത്. ഇപ്പൊ അതിന് പുതിയ എന്തോ സംവിധാനം, പണ്ട് വായു കൂടെ വരയുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവർ കിടന്ന്. ആ ഇപ്പൊ അങ്ങനെ ആ അതല്ല, ആ ഷോക്കല്ല, വേറെ ഷോക്ക്. ഇപ്പോൾ അങ്ങനെയല്ല, ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡായത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചിലർക്ക് നമ്മൾ കാണാം, ചിലർക്ക് എന്താണ് ഈ ചിലർക്ക് പെട്ടെന്ന് കിളി പോവും, മനസ്സിലായി? കിളി പോവുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പെട്ടെന്ന് സമാധിയിലേക്ക് അങ്ങ് പോകും. കിളി പോവുകയാണത് പറഞ്ഞിരിക്കുക. അതിന് ഞങ്ങൾ മലയാളത്തിൽ കിളി പോവുക എന്ന് പറയും. നാട്ടും പുറത്തും ഒരുപാട് ആൾക്കാർ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആകുക എന്ന് പറയുന്നത് ന്യൂറോ സയൻസ് പറയുന്ന ടി എൽ ഇ എന്നാണ്, കേട്ടിട്ടുണ്ട്? ടി എൽ ഇ, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, പേര് പറയില്ല, ഇവർക്കൊക്കെ സംഭവം അറിയാം. അപ്പോ ഇതാ സംഭവിക്കുന്നത്, പെട്ടെന്ന് എന്ത് ചെയ്യും അവര്? സമാധിയിലേക്ക് പോകും. പക്ഷേ ശരിക്കും അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഒത്തിരി പേർക്ക് അങ്ങനെയാണ് സംഭവിച്ചുള്ളൂ, ഒത്തിരി പേർക്ക് ഈ വെളിപാടുകൾ ഉണ്ടാകുക, പെട്ടെന്ന് അവിചാരിതമായി സമാധിയിലേക്ക് പോവുക. അങ്ങനെ സമാധി പോകുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഇത് ഈ സൈക്കാട്രി അല്ല, ഭ്രാന്തല്ല. കാരണം ഇവർക്ക് വലിയ ട്രാൻസ്ഫോർമേഷനും വരുന്നുണ്ട്, അതുകൂടെ ഉണ്ട്. ഭ്രാന്ത് പോലെയല്ല, സ്കിസോഫ്രീനിയ പോലെയല്ല, ഇതൊരു ചെറിയ എന്തോ ഒരു പ്രശ്നം. അതിനെക്കുറിച്ചൊന്നും ശരിയായ ഒരു പഠനം എനിക്ക് തോന്നുന്നില്ല ഇന്നും. ഇതൊക്കെ ബ്രെയിനിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അത് ഉറപ്പായിട്ടും നാട്ടുമ്പുറം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് തന്നെ വന്നത്. ഇത് 99% ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ പെട്ടെന്നൊരു ഭാവാവേശം വരുന്നു. അപ്പോ ഇതിന്റെ ഈ ലക്ഷണങ്ങളൊക്കെ ഞാൻ വായിച്ചു നോക്കി, ഈ ന്യൂറോ സയൻസിന്റെ ചില ന്യൂറോളജിസ്റ്റുകളുടെയൊക്കെ ചില ഇത്. അപ്പൊ അതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സീഷേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നു കണ്ണിൽ കൂടി കണ്ണിനീര് ധാരധാരയായിട്ടൊഴുകും, ശരീരത്തിൽ രോമാഞ്ചം വരും, ബാഹ്യമായ പ്രപഞ്ചത്തെക്കുറിച്ച് പിന്നെ There is one site, Google Science. There you get some documents with peer reviews. Peer reviews means that is perfectly verified. There these things are written, not in the normal Google. There they publish these. International journals also there, but here it is available. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ഞാനൊരു നമ്പരെന്ന് പോയിട്ട് വെച്ചിട്ടാ, ഇതൊക്കെ നമ്മുടെ സ്വന്തം സാധനങ്ങൾ, ഇതൊക്കെ യുവന്മാരടിച്ചു മാറ്റി അയ്യൂറോ സയൻസുകാർ. നമ്മൾ ഇത്രയും കാലം ഇത് വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നത് ഇപ്പൊ ഇവരെടുത്ത് ഇവർ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കണ്ണുനീര് ഒഴുകുക, ശരീരം ഇങ്ങനെ ആവുക, പിന്നെ ഹലൂസിനേഷൻസ്, പിന്നെ യൂഫോറിയ. What is their conclusion? How they differentiate? What they do, you know, first they start with empirical evidence. The conclusion, when they near the conclusion, they suddenly divert into philosophy. Without that, they cannot conclude, because there is no answer for this in this neuroscience. That is the problem. അപ്പോൾ ഈ ന്യൂറോസയൻസിലുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവർ പറയും ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനാണ്. മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ്, അത്രയും അവർ പറയും. പക്ഷെ ഹൗ, ദർ ഇസ് നോ ആൻസർ. ഇവിടെയാണ് പ്രശ്നം. അങ്ങനെ ഒരു ആൻസർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ബ്രെയിനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? അതവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? നമ്മുടെ സദ്ഗുരുവിനെ അവർ ഇവരെയൊക്കെ സമീപിക്കും, സ്യൂഡോ സയൻറ്റിസ്റ്റുകളെ. എന്നിട്ട് അവരുടെ എക്സ്പ്ലനേഷനാണ് പിന്നെ, അതാണ് അവസാനം കൺക്ലൂഷൻ വരുന്നു. അത്രേ സംഭവിക്കുന്നുള്ളൂ. ഫിലോസഫി ഇൻ ദി ഗ്യാപ്സ്, അതാണ് ചെയ്യുന്നത്. അതിനപ്പുറം അതിനകത്ത് വരൊന്നുമില്ല. ഈ അവർ ഈ പറയുന്നതും ഫിലോസഫിക്കലി ദാറ്റ് ഈസ് ഓക്കെ, മെനി ഇന്റർപ്രിറ്റേഷൻസ് ആർ ദേർ, ദാറ്റ് ഈസ് പോസിബിൾ, ബട്ട് സയന്റിഫിക്കലി നോ എവിഡൻസ്. അപ്പോൾ അവരുടെ വി കാണ്ട് റിലേ ഓൺ ദെയർ കൺക്ലൂഷൻസ്. ഫിലോസഫിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. മാക്സിമം ദേ അപ്ലൈ ലോജിക്സ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ്. ആഫ്റ്റർ ആൾ ദി പ്രോബ്ലം വിത്ത് ഫിലോസഫി ഈസ്, നമ്മുടെ ഈ പറയുന്ന ഈ ശാസ്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് മനുഷ്യന്റെ വിജ്ഞാനത്തിൻ്റെ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതിക വിജ്ഞാനം, ആ വിജ്ഞാനത്തിൻ്റെ ശൈശവാവസ്ഥയിലാണ് ഉണ്ടായത്, കിൻഡർ ഗാർട്ടൻ. അവിടെയാണ് ഇതെല്ലാം വന്നത്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്തും അവർ ദേ അഡോപ്റ്റഡ് വേൾഡിൻ്റെ നോളജ് ദേർ ആൾസോ. അപ്പോൾ ഇപ്പോൾ അദ്വൈതികൾ തന്നെ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവരവിടെ നിന്നാ തുടങ്ങുന്നത് പഞ്ചഭൂതങ്ങൾ, ദ ബേസിസ് പഞ്ചഭൂതങ്ങൾ. പക്ഷേ മോഡേൺ സയൻസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് എത്ര 118 എലിമെന്റ്സ്. അപ്പോൾ അവർക്കന്നത് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെയും ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ഭൗതികമായ അവരുടെ അറിവിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം മനസ്സിനെ കുറിച്ച് അവർ പറയുന്നിടത്ത് എല്ലായിടത്തും ഇവൻ ആയുർവേദ, ദർ ഈസ് നോ ബ്രെയിൻ, നോ വെയർ മെൻഷൻഡ്. അവർ എല്ലാം പറയുന്നത് എന്താണ്? ഹൃദയത്തിലാണ് മനസ്സിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ നിലവിളിക്കുമ്പോൾ ഞാൻ നെഞ്ചത്തടിച്ചിട്ടല്ലേ നിലവിളിക്കും. അപ്പൊ വിചാരിക്കുന്നത് സങ്കടം ഇവിടെ ആയിരിക്കുന്നതാണ്. അങ്ങനെ വരുന്ന എന്താണ് ഒരു ഒരു സാമാന്യ ബുദ്ധി, ആ നെഞ്ചത്ത്. കാരണം നമുക്ക് പക്ഷേ എന്നാ ഈ മണ്ടന്മാരെ വയ്ക്കുന്ന അയ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ തലയിലാ കൈ വയ്ക്കുന്നു, എന്നെ കൊന്നേ എന്നൊക്കെ വിളിക്കുമ്പോ എവിടെ എന്നാലും കൂടുതലും കൈവയ്ക്കുന്ന എവിടെ നെഞ്ചത്താണ്. അപ്പൊ അവിടെ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് അതില് പ്രോബ്ലംസ് ഉണ്ട് തത്വചിന്തയില്. കാരണം അന്നത്തെ അറിവിൽ നിന്നുകൊണ്ടാണ് തത്വചിന്തകൾ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം യെസ്റ്റർഡേ ഐ ടോൾഡ് യു ദേർ ഇസ് നോ യെസ് ഓർ നോ ആൻസർ. അത് സാധ്യമല്ല തത്വചിന്തയിൽ. കാരണം ഇപ്പോ ഇവിടെ രണ്ട് മൊബൈലിരിക്കുന്നു, രണ്ടും ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പൊ ഈ രണ്ട് ഫോണിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് രണ്ടും ആൻഡ്രോയിഡ് ആണോന്ന് ചോദിച്ചാൽ ഓക്കെ, എനിക്ക് യെസ് എന്ന് പറയാം, നോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് യെസ് ഓർ നോ പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് പരമാവധി പറയാൻ പറ്റുന്ന എന്താണ് മെരിറ്റ്സ് ആൻഡ് ഡിമെരിറ്റ്സ്, ഇത് രണ്ടേ പറയാൻ പറ്റും. ഇത് ഇതൊക്കെയാണ് ഇതിന്റെ മെരിറ്റ്സ്, അതാണ് ഇതിന്റെ ഡിമെരിറ്റ്സ്. അപ്പൊ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പ്രൊഡക്റ്റാണ്. പഴയകാലത്ത് വളരെ ബുദ്ധിയും ശേഷിയും ഒക്കെ ഉള്ള ആൾക്കാർ അവരുടെ പ്രൊഡക്ട്സുകളാണ് ഇതെല്ലാം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നമുക്കിപ്പോ ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞു, രാമാനുജൻ ഇങ്ങനെ പറഞ്ഞു, മാധവൻ പറഞ്ഞു, അതിന്റെ മെരിറ്റ്സ് ഡിമെരിറ്റ്സ് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അതിനപ്പുറം നമുക്ക് യെസ് ഓർ നോ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു ശീലം എന്തെന്ന് വെച്ചാൽ നമ്മൾ വളരെ കുട്ടിക്കാലം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നത് യെസ് ഓർ നോയാണ്. അതുകൊണ്ട് ഏത് വിഷയം കിട്ടിയാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസർ യെസ് ഓർ നോയാണ്. ഫോർ എക്സാമ്പിൾ 2 × 2 = 4. നമ്മൾ 5 എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പം കിട്ടും അടി. എന്തുകൊണ്ട്? 5 തെറ്റ് 4 ശരി. ഇതാണ് കുട്ടിക്കാലം മുതലേ പഠിച്ചു വരുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ യെസ് ഓർ നോ എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും യെസ് ഓർ നോ ആൻസർ നമുക്ക് പറ്റത്തില്ല. അവിടെ ഇതൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മെരിറ്റ്സ് ആൻഡ് ഡിമെരിറ്റ്സ് അത് മാത്രമേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ഫിലോസഫിയിൽ. അപ്പോൾ എല്ലാത്തിനും മെരിറ്റ്സ് ഉണ്ട്, ഡിമെരിറ്റ്സ് ഉണ്ട്, അത്രേ സാധ്യമാവും. അപ്പൊ നമ്മളിപ്പോ പറയുന്നു ഇത് തന്നെ ഗീതയെ സംബന്ധിച്ച് പറയുന്നു അതാണ്, അതിന് മെരിറ്റ്സ് ഉണ്ട് പക്ഷെ ഡിമെരിറ്റ്സും ഉണ്ട്, അത്രേ പറയാൻ പറ്റൂ. യെസ് നോ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്താണ് ഇതിനോടൊന്നും ഒരു ബ്ലൈൻഡ് ഒബ്ലിഗേഷൻ അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡീ ബഗ്ഗിങ് ആവശ്യമായിട്ട് വരുന്നത്. കാരണം ഇതിനകത്ത് ബഗ്സ് ഉണ്ട്, പ്രോഗ്രാമിൽ തന്നെ വന്നതാണ് അത് പ്രശ്നം. പക്ഷേ നമുക്ക് പബ്ലിക് ചെയ്ത് പറയാൻ പറ്റില്ല. അവർ ഉടനെ പറയുമോ ഞങ്ങളുടെ ഡോഗ്മാസ് ട്രഡിഷൻസ് റെവലേഷൻസ് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു, നിങ്ങൾ എന്തോ നമ്മൾ സമൂഹത്തിനെ ദ്രോഹം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ധരിക്കുന്നത്. പക്ഷെ അത് അവർക്ക് അവരുടെ ചിന്ത മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ചിന്തയിലല്ല, നേരത്തെ പറഞ്ഞ പോലെ അവരെ ഈ ടെമ്പററി ലോബിലാണ് പ്രശ്നം. ആ പ്രശ്നമായിരിക്കും നമ്മളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും പറ്റില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ബ്രെയിനിലാണെങ്കിൽ ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പറയാറില്ലേ അയാൾ ഇത്രയൊക്കെ പഠിച്ചു എന്നിട്ട് ഇങ്ങനെ എന്തായിപ്പോയി, അവിടെ പ്രശ്നമെന്ന് പറയുന്നത് അയാളുടെ ടെമ്പററി ലോബിലാണ്. അപ്പോൾ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ പഠിത്തമോ നിങ്ങളുടെ അറിവോ ഇതൊന്നും അവിടെ അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ അതിന് സർജറി വേണം അല്ലെങ്കിൽ മെഡിസിൻ വേണം, ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഐ എം ഓക്കെ. ഐ നോ യു നോ ആൾ ദീസ് തിങ്സ് ബെറ്റർ ദാൻ മീ. You got formal training. ഐ ഡോണ്ട് ഹാവ് എനി ട്രെയിനിങ് വിത്തൌട്ട് ട്രെയിനിങ് ഐ ആം ടെല്ലിങ് ആൾ ദീസ് തിങ്സ് for in this matter I need your certificate ISI certification po idu ellarthi prashnam kadakkunna avadeyanu prashnam nammude brain laanu appo nammalodu chodikkaralle endada nee ingane thala thirinju poyathu ശരിക്കും തലയല്ല തിരിഞ്ഞത്, തലയുടെ ഉള്ളിലൊരു സാധനമുണ്ട്, അവിടെ എന്തോ ഒരു തിരുവെന്നാണ്. പക്ഷെ അറിയില്ലെങ്കിലും മുതിർന്നവർ ചോദിക്കില്ലേ, എന്തെങ്കിലും കൃത്രിമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് എന്താ തല തിരിഞ്ഞവനെ എന്ന് ചോദിക്കില്ലേ. പ്രശ്നം തലയിലാണെന്ന് അവർക്കും അറിയാം. ഏത് ഗീതയിൽ ഭ്രൂ മദ്യം എന്ന് പറയുന്നില്ല, നാസികാഗ്രഹം എന്നാ പറയുന്നത്. അത് വേണമെങ്കിൽ മൂക്കിന്റെ തുമ്പത്ത് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സൊന്ന് എവിടെയെങ്കിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിനെ എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ വേണ്ടി നമുക്ക് ഇപ്പൊ നമ്മൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഞാൻ പറയുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇതുപോലെ വേറെ ഒരു അഭ്യാസം മനസ്സിനെവിടെ വകതിരുവ് എന്ന് പറയുന്ന ഇതാണ്. നിങ്ങളുടെ ബ്രെയിൻ അകത്ത് വേറെ വളവും തിരിവൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വകതിരിവുണ്ടാവും. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ടും കേട്ടിട്ടും ചിന്തിച്ചിട്ടും ഒന്നും യാതൊരു പ്രയോജനവുമില്ല. തിരിഞ്ഞു വരാൻ. പക്ഷെ നമ്മുടെ ഈ എന്താണ്, നമ്മുടെ ഒരു ബേസിക് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതാണ് പ്രശ്നം. നമ്മളെന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയിൽ മുഴുവൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ അങ്ങോട്ട് പൂർണ്ണമായും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ശരിയല്ല, നമുക്കറിയത്തില്ല അത് സെപ്പറേറ്റഡ് ആണോ അല്ലയോ. അതിന് എന്താണ്, വെദർ ഇറ്റ് ഹാസ് എ ഡിഫറൻറ്റ് എൻറ്റിറ്റി ഓർ നോട്ട്, ദാറ്റ് വി ഡോണ്ട് നോ ആക്ച്വലി. സ്റ്റിൽ we are trying to do that. So that operation will not be success, because it is related to his body functions, brain, everything. So that has to be considered ennaanu enikku thonnu. അപ്പോ ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, വേദനിക്കാതെ കൊല്ലു യുദ്ധസ് വിഗത ജ്വര. അപ്പോ ഇത് ഈ കർമ്മയോഗം എന്ന് പറയുന്ന കുറച്ച് മെച്ചപ്പെട്ട ഒരു, അത് കർമ്മയോഗം എന്ന് പറയുന്ന ഒരു മാനസികമായ ഒരു അഭ്യാസമാണ്, നല്ലതാണ്. നിങ്ങൾക്ക് പരാജയം വരുമ്പോൾ മനസ്സുകൊണ്ട് തളരാതിരിക്കുക, വിജയം വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. ഏത് കാലത്തും മനുഷ്യന് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. പക്ഷെ അതിനെ കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുവന്നു, വയലൻസിന് വേണ്ടി കൊണ്ടുവന്നു. വേദനിക്കാതെ കൊല്ലുക, അതും കൊല്ലുന്ന നിനക്ക് വേദനിക്കാതിരുന്നാൽ മതി. ഇതൊക്കെ പറയുന്നത് ബാർബേറിയനിസം എന്നല്ലാതെ വേറെ ഒരു വാക്കുകൊണ്ട് ഇത് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതിപ്പം നമുക്കറിയാം, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും, നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നിങ്ങൾ തന്നെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഏർപ്പെടുന്നു, നമ്മളൊരു ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചാൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഗ്രൂപ്പുമായിട്ട് സഹകരിക്കുമ്പോൾ പലരുടെയും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വരും. ഈ ഇഷ്ടാനിഷ്ടങ്ങളെന്ന് വെച്ചാൽ ആരും നമ്മളെ ഫിസിക്കലായി അറ്റാക്ക് ചെയ്യുന്നില്ല അല്ലേ, ശാരീരികമായി ആരും ആക്രമിക്കാനൊന്നും വരുന്നില്ല. പക്ഷേ മാനസികമായ ടോർച്ചറിങ് വരുമ്പം തന്നെ നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റില്ല. എവിടെ നിന്നെങ്കിലും മാനസികമായ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തളർന്നു പോകുന്നു. അപ്പൊ നമ്മളെപ്പോഴും അതിൽ നിന്ന് മാറിയിക്കാൻ ആഗ്രഹിക്കുന്നു ആ സിറ്റുവേഷനിൽ നിന്ന്. അപ്പം നമ്മുടെ ഈ അത്തരം മാനസികമായ സാഹചര്യങ്ങളെ പോലും പ്രാക്ടിക്കലി അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു നോർമൽ മനുഷ്യന് പ്രയാസമുള്ള കാര്യമാണ്. അവൻ അതിജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുദ്ധം ചെയ്യുമ്പോൾ വേദനിക്കരുതെന്ന് ഉപദേശിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? മറ്റ് തികച്ചും മാനസികമായൊരു പ്രശ്നമാണ്. നിങ്ങളാരെങ്കിലും ഫിസിക്കലി ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ശരി, അതൊന്നുമില്ല. മാനസികമായ പ്രശ്നങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഹ്യൂമിലിയേഷൻ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ പോലും നമുക്ക് പിടിച്ചയക്കാൻ പറ്റില്ല. എത്ര ഈ പറയുന്ന ആരായാലും ശരി, അത് കേവലം മാനസികമാണ്, നമ്മുടെ ശരീരമായിട്ടൊരു ബന്ധമില്ല. അവിടെ പോലും പിടിച്ചയക്കാൻ കഴിയാത്ത ഒരാൾ യുദ്ധം പോലെയുള്ള ഒരു കാര്യങ്ങളിൽ വേദനയില്ലാതെ യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയുന്ന വെറും കാടത്തം. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മയോഗവും ഇടപാടും ഒന്നുമല്ല. ഇവനെന്താണ്, ഈ ഇവനൊരു പൊട്ടക്കിണറ്റിൻ്റെ വക്കല് നിൽക്കുകയാണ്. അപ്പോൾ മകി എന്നാണ് ഒരു തള്ളങ്ങോട്ട് വെച്ചു കൊടുക്കുക, എന്നിട്ട് ആൾക്കാരടുത്ത് വിളിച്ചു പറയുക, അതോ ഇതാ ഇവൻ കിരട്ടി ചാടി എന്ന് വിളിച്ചു പറയുക. മനസ്സിലായോ? ഇവൻ കിരട്ടി പോയെങ്ങനെ? നമ്മുടെ തള്ളിയിട്ടാണ്. ഇപ്പൊ ആൾക്കാരെന്താ പറയുന്നു, അർജുനൻ ഇങ്ങനെ ആയുധമൊക്കെ വെച്ച് ഇങ്ങനെ മിണ്ടാതെ ഇരുന്നു, അപ്പൊ ഭഗവാൻ ഉപദേശിച്ച് യുദ്ധം ചെയ്തിരുന്നു. ഇതൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അർജുനൻ ഈ പൊട്ടക്കണ്ടിന്റെ വക്കിയിരിക്കുകയായിരുന്നു. ഭഗവാൻ നാല് സൈഡിൽ നോക്കി, ആരുമില്ല, ഒരു തള്ളങ്ങ് വെച്ചു കൊടുത്തു, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ അർജുനൻ കിരട്ടിച്ചാടിയെന്ന് വിളിച്ചു പറഞ്ഞു, ഇതാണ് ഗീത. ഇത്രയും നടക്കൂ? അല്ല, ഇതുകൊണ്ട് എന്താണ് ഈ പറയുന്ന ഒരു കർമ്മയോഗവും യുദ്ധവുമായിട്ട് ഒരു ബന്ധവുമില്ല, നടക്കത്തുമില്ല, അങ്ങനെ ഒരു ഒരാൾക്ക് സാധിക്കില്ല. പിന്നെ ഇനി നമ്മൾ കഥയിലാണല്ലോ ഇതൊക്കെ പറയുന്നത്, നമ്മുടെ കഥ നോക്കിയാൽ അറിയാം. ഈ ഉപദേശിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ തന്നെ എന്ത് ചെയ്തു, സമചിത്തതയെല്ലാം കൈവിട്ട് സർവ കൺട്രോളും പോയി വെറും അലമ്പാവുന്നതാണ് മഹാഭാരത യുദ്ധത്തിൽ കാണുന്നത്. ഈ അർജുനാണെങ്കിൽ ഈ കോട്ടേഷൻ ടീമിനെ കാണും, അത് പതിച്ചു പോയി. അവർക്കും പിന്നെയും ഒരു ധാർമ്മികതയെ കാണും, എന്തൊക്കെ കള്ളത്തരം കാണിക്കാമോ കൊല്ലാൻ വേണ്ടിയിട്ട് സർവ്വതും ചെയ്തു. എത്രയോ തവണ യുദ്ധത്തിൽ പരാജയപ്പെട്ട് വീണ്ടും വന്ന് റെസ്റ്റ് എടുത്ത് ക്ഷത്രിയ യുദ്ധത്തിൽ പിന്തിരിയാൻ പാടില്ല എന്നാണ് പലതവണ പിന്തിരിഞ്ഞിട്ടുണ്ട്. ദ്രോണരോടും ഭീഷ്മരോടും കർണനോടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അർജുനൻ ഭാരിക്കെട്ടി ഓടിയിട്ടുണ്ട്, പിടിച്ചിരിക്കാൻ പറ്റാതെ. പിന്നെ ശരിക്കും റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ആള് ഈ പറയുന്ന ഒരു കാര്യം അവിടെ നടക്കത്തില്ല. പിന്നെ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും ഗുരുവും ശിഷ്യനും കൂടെ ചേർന്നാണ്. സാറിന് നമ്മൾ കാണുന്ന എന്തെന്ന് വെച്ചാൽ ചില ഗുരുക്കന്മാർ കള്ളത്തരങ്ങൾ കാണിക്കും, ശിഷ്യന്മാരും കാണിക്കും, വേറെ സെപ്പറേറ്റ് ആണ്. ഇവിടെ കാണുന്നതല്ല, രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടാണ്, രണ്ടുപേരും കൂടെ സഹകരിച്ചിട്ടാണ് മറ്റേ ഇയാളെയൊക്കെ കൊന്നത്. ആരെ? കർണനെ. എല്ലാരെയും കർണനെ കൊല്ലുന്ന സമയത്ത് അർജുനൻ തിരിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്, ആശാനെ ഇത് വേണോ, ഇതിത്തിരി കടും കൈയാണ്. എന്താണ് അർജുനന്റെ മറ്റേ സാധനം താന്നു പോയി, ഏത് രഥത്തിന്റെ വീല്. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, തട്ടടാ, ഇതാണ് സൗകര്യം, ഇനിയൊരവസരം. അപ്പോ അർജുനൻ തിരിഞ്ഞ് ചോദിക്കുകയാണ്, വിശ്വരൂപമൊക്കെ കണ്ടിട്ടാണ് ഈ പണി ചെയ്യുന്നത്, അപ്പൊ ഇത് വേണോ, ഇപ്പൊ ഇതിത്തിരി കടുത്ത കൈയാണിത്, ചെയ്തരേ തട്ടീര്. അവിടെ രണ്ടും കൂടെ യോജിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് എന്താണ്, സമചിത്തതയോടുകൂടി വേദനയില്ലാതെ. പിന്നെ തന്റെ മോഹൻ എന്താണ്, അഭിമന്യു മരിച്ചു എന്നറിഞ്ഞ് അർജുനൻ കരയാൻ തുടങ്ങിയിട്ട് കുടിച്ച മുലപ്പാൽ വരെ കണ്ണീരായി പുറത്തുപോയി. എന്നിട്ടാണ് പറയുന്നത് എന്താണ്, സമചിത്തത. അപ്പൊ ഗീതയുടെ ഉപദേശം കൊണ്ടാണ് അങ്ങോട്ട് ഇറങ്ങി യുദ്ധം ചെയ്തത്. ഇതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല പറയുന്നത്, യുദ്ധത്തിൽ ഇതൊന്നും നടക്കത്തില്ല. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്, കൊലയാണ്. പിന്നെ അതിൽ ഇത്ര ബേസിക് ആയ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാണ്, നമ്മൾ ഒരുത്തന്റെ തലക്കിട്ട് തല്ലിക്കഴിഞ്ഞാൽ അത് അവന് വേദനിക്കുമെങ്കിൽ അവൻ തല്ലിയാൽ നമുക്കും വേദനിക്കും. അപ്പം നമുക്ക് വേദനിക്കാതിരിക്കണമെങ്കിൽ അവനെ തല്ലാതിരിക്കുക, അത്രയെങ്കിലും ചെയ്യുക. ഇത് ഈ ഒരു ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടെന്നിരിക്കും, പക്ഷെ നമുക്കും കിട്ടും, വാളെടുത്തവൻ വാളാൽ. അപ്പം ഇതിൻ്റെ പേരിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ അടി ഒഴിവാക്കാം, ഹിംസ ഒഴിവാക്കാം. അതാണ് ഇദ്ദേഹം പറഞ്ഞെടുത്തു എന്നാണ് ഞാൻ ഇത്രയും വന്നു. ആര് എന്ന് വെച്ചാൽ ഇന്നത്തെ ലോകം അല്ലെങ്കിൽ വരുന്ന ലോകം ഒരിക്കലും ഹിംസയുടെ പക്ഷത്തല്ല. കാരണം അവർക്കറിയാം നിങ്ങൾ ഹിംസിക്കാൻ പോയാൽ നിങ്ങളെയും ബാധിക്കും, തിരിച്ചടിക്കും. ഇന്നത്തെ വാളുകളെല്ലാം ഇരുതലയുള്ള വാളുകളാണ്. തനിക്ക് തന്നെ അത് ബാധിക്കും. അതാണ് പ്രശ്നം. എന്തുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല? ചെയ്ത ഇവിടെയുള്ള 150 കോടിക്കും നാശം വരും, അവിടെയുള്ള 3 കോടിക്കും നാശം വരും. അത് ഒരിടത്ത് ഭാഗമാകാൻ നിൽക്കത്തില്ല. അപ്പോൾ യുദ്ധം ഇന്ന് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഡയലോഗ്, ചർച്ചകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ലോകത്തിനൊന്നറിയാം. എന്തായാലും ചില കടന്മാരും മതഭ്രാന്തന്മാരും മനോരോഗികളും യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നേ. അപ്പോൾ പിന്നെ ഈ ഗീത ഇന്നത്തെ കാലത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും ഇത് ടെററിസം ആണെന്ന് പറയും. ഈ പറയുന്നു ഇറ്റ് ഈസ് ബാൻഡ് ഇൻ USSR റഷ്യ. യു ഹേർഡ് ദാറ്റ്? ദാറ്റ് പ്രഭുപാദ ഹീ ട്രാൻസ്ലേറ്റഡ് ഡയറക്ട്ലി വിത്തൗട്ട് എനി മാനിപ്പുലേഷൻ. ദേ റെഡ് അണ്ടർസ്റ്റുഡ്, ദേ ബാൻഡ്. ദിസ് ഈസ് ഗീത. ഗീതയിൽ അഭ്യാസങ്ങൾ കാണിക്കാതെ പുള്ളി അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതാണ് യുദ്ധസ്യ ഗീത വെച്ചാൽ ഫൈറ്റ് വിത്തൗട്ട് പെയിൻ. അവർ പറഞ്ഞു ഇത് ടെററിസമാണ്, ഇതുകൂടെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടാണ് അത് മാറ്റിയത്. ഗവൺമെന്റ് ഇടപെട്ട്, ഗവൺമെന്റ് ഇടപെട്ടപ്പോൾ പിന്നെ അവിടെ 2-3 യൂണിവേഴ്സിറ്റികളിൽ ഇതിന്റെ ചർച്ച കടന്നു. അവരൊരു പാനലുണ്ടാക്കി ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കാൻ. അവർ പാനലുണ്ടാക്കിയിട്ട് അവർ പറഞ്ഞത് ഈ ലോകത്തുള്ള എല്ലാ മതഗ്രന്ഥവും ഇതുപോലെ തന്നെ, അതുകൊണ്ട് ഇത് മാത്രമായിട്ട് നമുക്ക് ബാൻ ചെയ്യാൻ പറ്റില്ല. ബാൻ ചെയ്താൽ എല്ലാം ബൈബിളും ഖുറാനും ഒക്കെ ബാൻ ചെയ്യണം, അതുകൊണ്ട് വേണ്ട, എല്ലാം കിടന്നോട്ടെ. ഗീതയുടെ മഹത്വം കൊണ്ടല്ല രക്ഷപ്പെട്ടത്. അപ്പോ ഇതിന്റെ ഡയറക്റ്റ് മീനിങ് വന്നു കഴിഞ്ഞാൽ ഈ ഞാൻ പറയുന്നതാണ് എന്റെ അർത്ഥം, വേറെ അർത്ഥമൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കെന്താണ് സംസ്കൃതം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗീതായജ്ഞം നടത്താം, ആചാര്യന്മാരാകാം. പിന്നെ നമുക്ക് പുട്ടടിക്കാൻ ചിലവ് നടക്കും, എല്ലാം നടക്കും, അതൊക്കെ നടക്കും. അത്രയോ കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ജനങ്ങൾക്ക് സംസ്കൃതം ഒന്നും അറിയത്തില്ലല്ലോ, നമ്മൾ പറയുന്നതാണ് അതിന്റെ മീനിങ്. അത്രയോ ഞാനീ പറയുന്ന യുദ്ധത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതൊരിക്കലും ഇത് ചേരുന്നതല്ല, ഇതുമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല, ഈ കാലത്തിനും യോജിക്കത്തില്ല. ഓക്കേ.